ദൂരത്തോളം പാതകൾ മുന്നിൽ കയ്യെത്തി തൊട്ടിടാനായി താരകൾ വിണ്ണിൽ കാതോർത്തെ നിന്നിടുന്ന നേരമേതല്ലേ ഇന്നെല്ലാം പൊന്നോളം നിന്നുന്നേ കണ്ണെത്ത ദൂരത്തോളം പാതകൾ മുന്നിൽ കയ്യെത്തി തൊട്ടിടാനായി താരകൾ വിണ്ണിൽ കാതോർത്തെ നിന്നിടുന്ന